അകസ്തവർണ്ണയ ദീർഘ എന്ന സൂത്രമൊന്നും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടെ അതിൻ്റെ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് ആ വർണ്ണങ്ങളിൽ വ്യത്യാസം വരുന്നത് അതും നമ്മൾ മനസ്സിലാക്കി. ഇനി അത് വാക്യങ്ങളിൽ എങ്ങനെയാണ് അത് വരുന്നത് അത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കും. അത്ര അസ്ഥി എഴുതണം, അത്ര അസ്ഥി. അത്ര എന്നുള്ളത് അവസാനം ഒരു അകാരമുണ്ട്, അത്രയിൽ ആത്ര കോമയിട്ടിട്ട് അകാരം പ്ലസ് അസ്ഥി ആ കോമയിട്ടിട്ട് അസ്ഥി അത്ര ഒരുമിച്ച് വരും. അത്ര അതിൻ്റെ ഇടയ്ക്ക് കോമ വേണ്ട, അല്ല അതല്ല അത്ര അത്രയാണ്, അത്ര രേഖ അടിയിൽ പോകും. അത്ര അത്ര എന്ന് എഴുതുമ്പോൾ ആ പിന്നെ ആ രേഖം അതിൻ്റെ അടിയിൽ പോകും. അത്ര അങ്ങനെ ആയാലും മതി, ആദ്യത്തെ കോമയും കളയണം. അത്ര അതാണ് ഇപ്പോൾ എഴുതി കറക്റ്റ്. അത്ര ആ പ്ലസ് അതിൻ്റെ ഇടയ്ക്ക് പ്ലസ് കാണിക്കണം, അവിടെയാണ് സന്ധി വരുന്നത്. ആ കഴിഞ്ഞൊരു കോമ. അപ്പോൾ ഇതാണ് വാക്യത്തിൽ വരുന്നത്. ഇതുപോലെയുള്ള അതായത് ശ്ലോകങ്ങളിലും മറ്റും എങ്ങനെയാണ് ഈ സന്ധി വരുന്നത്, പിരിക്കുന്നത് എങ്ങനെയാണ്? ശ്ലോകങ്ങളിലും മറ്റും ഇങ്ങനെ വരുന്നിടത്ത് ചേർത്ത് കൊടുത്തിരിക്കും. അത്ര ആ ശ്ലോകങ്ങളിൽ വരുമ്പം ആ എന്നുള്ളത് പൂർവ്വത്തോട് ചേർക്കുമ്പോൾ അത്ര എന്ന് വരും, അസ്ഥി ചേർത്ത് എഴുതിയിരിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അത്ര അവിടെ ഒരു കോമയിട്ട് പരത്തിലായെഴുതി പ്ലസ് ആയെഴുതി. അപ്പോൾ അത്ര അസ്ഥി എന്നോടത്ത് രണ്ട് അകാരങ്ങൾ അടുത്തെടുത്ത് വന്നു, അത് സവർണ ദീർഘ. അകാരത്തിന് സവർണമായ അച്ച് പരത്തിലിരിക്കുന്നു, അസ്ഥിയിലകാരം ദീർഘം വരും. സ്ഥാനയന്തരതമ ആദേശമായി വരുന്ന ദീർഘങ്ങളിൽ ആകാരത്തിനാണ് കണ്ഠസ്ഥാനമുള്ളത്. കണ്ഠസ്ഥാനമുള്ള ആകാരം വന്നിട്ടെങ്കിലും വരും അത്രാസ്ഥി. സാധാരണ വാക്യങ്ങളിലെ ശ്ലോകങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം സമാസത്തിലാണ്, അതുകൊണ്ട് നമുക്ക് പിരിക്കാൻ ഒക്കത്തില്ല. അത് ഇങ്ങനെ വരുന്ന സ്ഥലത്ത് ഇത് പിരിക്കാൻ പറ്റും. ഇവിടെ അത്രാസ്ഥി എന്നുള്ളിടത്ത് സവർണ ദീർഘം വന്നിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രശ്ലേഷൻ മാർക്ക് ചിലയിടത്ത് കൊടുത്തിരിക്കും. അത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ ഒരു ദീർഘം ആദേശമായി വന്നിരിക്കുകയാണ്. പ്രശ്ലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യെസ് പോലെ ആദ്യമാണ്. അങ്ങനെ കൊടുത്തതിൻ്റെ അർത്ഥം ഇവിടെ ആയും ആയും ചേർന്ന് ദീർഘം വന്നിരിക്കുകയാണ്. അസ്ഥിയിലാകാരത്തിന് വന്നിരിക്കുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം എഴുതുക. സീത ആഗച്ഛതി, സീത അവിടെ സീത്ത് എഴുതി കോമ കൊടുത്തിട്ട് ആ സീതയിൽ ആയ നമ്മൾ വേറെ ആക്കുന്നു, പ്ലസ് ആ കോമ കൊടുത്തിട്ട് ഗച്ഛതി. ആഗച്ഛതി അത്രാസ്ഥി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് അതിനെ പിരിച്ചെടുക്കാം. അവിടെ സമാസമില്ല, സമാസം ഒന്ന് പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അത്ര എന്ന് പറയുന്ന ഒരു അവ്യയ പദമാണ്, അസ്ഥി എന്ന് പറയുന്ന ക്രിയാരൂപമാണ്, അത് രണ്ടും തമ്മിൽ ഒരിക്കലും സമാസം വരത്തില്ല. അതുകൊണ്ടാണ് അതിനെ നമുക്ക് ധൈര്യമായി പിരിക്കാവുന്നുള്ളത്. ആശയം രണ്ട് സുബന്ധങ്ങൾ, അതായത് രണ്ട് നാമപദങ്ങളാണെങ്കിൽ ചിലപ്പോൾ അവിടെ സമാസം വരും. ഇവിടെയും നോക്കുക, സീത ആഗച്ഛതി, ആഗച്ഛതി എന്ന് പറയുന്നത് ക്രിയാരൂപമാണ്, സീത എന്ന് പറയുന്നത് നാമരൂപം. ഇത് രണ്ടും തമ്മിൽ സമാസം വരത്തില്ല. അതുകൊണ്ടാണ് ഇത് പിരിക്കുന്നതിന് നമുക്ക് സമാസത്തെക്കുറിച്ചുള്ള അറിവൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അകസവർണ്ണ ദീർഘ ആദ്യം ഇരിക്കുന്നത് ആ, രണ്ടാമതിരിക്കുന്ന ആ. അക സവർണ അജുപരി പൂർവപരയോഹ ദീർഘ ഏകാദേശ്യ. അപ്പോ അകഹ ആദ്യത്തെ അക്കൽ ഈ ആ ഉണ്ടോന്ന് നോക്കണം. അക്കൽ ഈ ആ ഇല്ല, അക്കലുള്ള ഹർസു അകാരമാണ്. പക്ഷെ ഈ ആ എന്ന് പറയുന്നത് എന്താണ്? ഉല്യാസി പ്രയത്നം സവർണം എന്നുള്ള സൂത്രപ്രകാരം ആയുടെ സവർണമാണ് ഈ ആ. അക്ഷരസമാമനായത്തിലെ അകാരത്തിൽ സവർണം അവിടെ വരും. അണുതി സവർണസിച്ച അപ്രത്യേക അഖില അകാരത്തിന് പകരം ദീർഘത്തെയും ഗ്രഹിക്കാം. അതുകൊണ്ട് ആ അക സവർണ ദീർഘ എന്നുള്ള സൂത്രം വിധിച്ച കാര്യം ഹർസവുമായ അകാരത്തിന് വരുന്നത് പോലെ ദീർഘത്തിനും വരും. അക്കഹ പഞ്ചമി ആണ് അവിടെ. അതുകൊണ്ട് ആദ്യത്തെ ആയ എടുത്ത് എന്ന് പറയുന്നു അച്ചു പരമിരിക്കുക. പരത്തിലെ അച്ചിലെ ആയാണ് ആ ഗച്ഛതിയിൽ ആ, അത് പരമിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു അച്ചിലെ എന്നും പറയാം അഖിലെ എന്നും പറയാം. അവിടെയും എന്തുവരും? തുല്യാസി പറയുന്ന സവർണം ആണ് സവർണ അപ്രത്യേകം വന്നു. പ്രകാരം പരത്തിലിരിക്കുന്ന ആയിയും സ്വീകരിക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കൂടെ എന്ത് പറഞ്ഞു? ദീർഘ ഏകാദേശ്യ. ഏകാദേശം എന്ന് വെച്ചാൽ രണ്ട് സ്ഥാനിക്ക് ഒരാദേശം വരുന്നു. ഇവിടെ പൂർവത്തിലെ ആ ഒരു സ്ഥാനി, പരത്തിലെ ആ മറ്റൊരു സ്ഥാനി, രണ്ട് സ്ഥാനിക്ക് ഒരാദേശം വരുമ്പോൾ അത് രണ്ടും പോകുന്നു. എന്നിട്ട് അവിടെ പുതിയൊരു ആ വരുന്നു. അപ്പോൾ എന്തുവരും? സീതാഗച്ഛതി എന്ന് വരും ചേർത്ത്. അവിടെയും പ്രസലേഷൻ കൊടുക്കും. അപ്പം നമുക്കെന്ത് മനസ്സിലാകും? അവിടെ ആ പ്ലസ് ആ രണ്ടും കൂടെ ചേർന്നൊരു പുതിയ ആ വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ടും പോയി, സീതയിലായും പോയി ആകച്ചതിയിലായും പോയി. ഇവിടെ ഇരിക്കുന്നത് പുതിയ ആയാണ്. ഇതിനെന്ത് പറയും? സവർണ ദീർഘം. സവർണ ദീർഘം എന്ന് വെച്ചാൽ സവർണങ്ങൾക്ക് വരുന്ന ദീർഘം എന്നാണ്. സവർണങ്ങളായ രണ്ട് വർണ്ണങ്ങൾക്ക് വരുന്ന ആദേശമായ ദീർഘം. ഇവിടെ ആ പ്ലസ് ആന്നിരിക്കുന്നിടത്ത് സവർണങ്ങളായ രണ്ട് വർണ്ണങ്ങളാണ്. അതിന് വരുന്ന ദീർഘം അതിന് സവർണ ദീർഘം. സവർണങ്ങളുടെ സ്ഥാനത്ത് വരുന്ന ദീർഘം. അവിടെ സ്ഥാനാന്തരപ്രകാരം എന്തുവരുന്നു? സ്ഥാനിയുടെ സ്ഥാനം കണ്ഠമാണ്. ആദേശത്തിൽ ദീർഘത്തിൽ കണ്ഠസ്ഥാനമുള്ള ആകാരമാണ്, അത് വരുന്നു. അപ്പോൾ ഇത് ശ്ലോകങ്ങളിലും വാക്യങ്ങളിലൊക്കെ സീതാഗച്ഛതി എന്നിങ്ങനെ എഴുതിയിരുന്നാൽ നമുക്ക് സമാസം എന്ന് പറയേണ്ട കാര്യമില്ല, പിരിച്ചെടുക്കാം. സീത ആഗച്ഛതി എന്ന് പിരിക്കാം. ഇത് ഇതിലിനിയിപ്പോ ഒന്ന് ഹ്രസ്വവും ഒന്ന് ദീർഘമായാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞിടത്ത് തന്നെ അതുപോലെ ഒന്നുകൂടെ എഴുതാം, കൂടുതൽ അത് വ്യക്തതയ്ക്ക് വേണ്ടി. കുത്ര പ്ലസ് അവിടെ കുത്ര ആ പ്ലസ് ആയാതി, വേറൊരു ശബ്ദം പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. ആഗച്ഛതി എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ, ആയാതി. എവിടെ വരുന്നു? ആഗച്ഛതി വരും, പുതിയൊരു ഒരു ക്രിയാരൂപം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ എന്താണ് പ്രത്യേകത? പൂർവത്തിൽ ഹ്രസ്വകാരം. അപ്പൊ അവിടെ തുല്യാസി പ്രയത്നത്തിന്റെ ആവശ്യമില്ല. അണുത് സവർണസുജ അപ്രത്യ അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അക്ക എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ആകാരമാണ്. പക്ഷെ പരത്തിലിരിക്കുന്ന ആകാരം അച്ചിൽ പ്രത്യേകത്തിൽപ്പെടുന്നില്ല. അതുകൊണ്ട് അവിടെ തുല്യാസി പ്രയത്ന സവർണം അണുത് സവർണസുജ അപ്രത്യേകം. ആ സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ കൊടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കതിൻ്റെ ആവശ്യം വരില്ല, മനസ്സിലായിക്കോളും. അകസവർണ്ണ ദീർഘ വരുന്നു, രണ്ടിനും കണ്ഠസ്ഥാനമാണ്. അപ്പം ദീർഘം വിധിച്ചുകൊണ്ട് രണ്ടും പോയിട്ട് രണ്ടിനും പകരമായി ഒരു ദീർഘം വരുന്നു, പുത്രായാതി എന്ന് വരും. അവിടെ ഒരു പ്രസലേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെ സവർണ ദീർഘം എന്ന് വെച്ചാൽ സവർണങ്ങൾ സമാന വർണ്ണങ്ങളായ വർണ്ണങ്ങളിൽ വന്നിരിക്കുന്ന ദീർഘ ആദേശമാണ്. ഇനി ഇകാരത്തിൽ അതുപോലെ ഇതി ഇത് പ്ലസ് ഇ പ്ലസ് ഇവ ഇതി പ്ലസ് ഇവ ഈ വ ഈ ഇട്ടൊരു കാമയിടുക ഇവ ഇതി എന്ന് പറയുന്ന ഒരു അവ്യപദമാണ്. ഇവ എന്ന് പറയുന്നു അവ്യപദമാണ്. ഇത് തമ്മിൽ സമാസം വരുന്നില്ല. ഇവിടെ പൂർവ്വത്തിൽ ഇകാരമുണ്ട്, പരത്തിൽ ഇകാരമുണ്ട്. അകസവർണ ദീർഘ ഇവിടെ ഹർസും അക്കിലുള്ളതാണ് ഇകാരം. പരത്തിലിരിക്കുന്ന അച്ചിലുള്ള ഇകാരമാണ്. അതുകൊണ്ട് ഇവിടെ അണുത് സവർണസ്യ അപ്രത്യയുടെ ആവശ്യമില്ല. പറയുന്നു ദീർഘ ഏകാദേശസ്യ ഒരു ദീർഘം ആദേശമായിട്ട് വരും. ഇവിടെ സ്ഥാനി രണ്ടികാരങ്ങൾ സ്ഥാനിയുടെ സ്ഥാനം ഇച്ചു യശാനാന്താലും സ്ഥാനി അന്തരതമാന്നുള്ള നിയമമനുസരിച്ച് ആദേശത്തിൽ നിന്നും ദീർഘമായ ഈകാരം വരുന്നു. അതിൻ്റെ സ്ഥാനം താലുവാണ്. അപ്പോൾ ഈയും ഈയും പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ഒരു ഈകാരം വരുന്നു. ഇതീവ എന്ന് വരുന്നു. ഇതീവ എന്ന് ഇതൊക്കെ സാധാരണ വാക്യങ്ങളിൽ കാണുന്നതാണ്. പക്ഷെ ഒന്നറിഞ്ഞിരിക്കണം, ഇതീവ എന്നാണ് നമ്മൾ കാണുന്നത്, ഇങ്ങനെ പിരിച്ചല്ല. അത് നമുക്ക് പിരിക്കണമെങ്കിൽ ഇതി എന്നും ഇവ എന്നും രണ്ട് വാക്കുകളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാത്തവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. അതുകൊണ്ട് സംസ്കൃതത്തിലെ ശ്ലോകങ്ങളും മറ്റും വായിക്കുന്നവർക്ക് മാത്രമേ ഈ സന്ധി കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാത്തവർക്ക് ഇത് പഠിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഈ പദം ഇതി ഇവ എന്ന രണ്ട് പദമുണ്ടെന്ന് അറിയാത്തവർക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇതിൻ്റെ തന്നെ ദീർഘത്തിൻ്റെ ഒരു ഉദാഹരണം. ശരിക്കും ഈ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന ഉദാഹരണങ്ങളാണ്. പക്ഷേ ഏതെങ്കിലും ശാസ്ത്രത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ മാത്രമേ ശരിയായ നിയമം അനുസരിച്ച് കാണിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മറ്റുദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ഡിതന്മാരല്ല, പഠിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ വരാം എന്ന് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുക്കുകയാണ്. ഇത്തരം ഉദാഹരണങ്ങളെന്ന് ചിലപ്പോൾ പണ്ഡിതന്മാർ അംഗീകരിക്കില്ല. അവർ ചോദിക്കും, ശരി ഇതവിടെ ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തി സമാനം പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പോകണം. നമുക്ക് കാര്യം മനസ്സിലാകുന്നതിനുള്ള എളുപ്പവഴി ഇങ്ങനെ വരാം ശ്ലോകത്തിലോ വാക്യങ്ങളിലോ ഒക്കെ. അപ്പം നമ്മളിങ്ങനെ പിരിക്കണം. ദീർഘത്തിന് നോക്കുക, ഗൗരി ഗൗരി ഗൗരി പ്ലസ് ഇ പ്ലസ് ഈക്ഷതേ ഈക്ഷിക്കുന്നു, ഗൗരി ഈക്ഷിക്കുന്നു എന്നാണ്. ഒരിടത്ത് ഇങ്ങനെ കാണാം, ഈക്ഷതേ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് പിരിക്കാൻ പറ്റൂ. അതാണ് ഇവിടെ മുഖ്യമായും മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്താണ്, രണ്ട് ദീർഘമാണ് ഇരിക്കുന്നത്. ഇവിടെ രണ്ടിടത്ത് എന്ത് വേണ്ടി വരും? തുല്യാസി പ്രയത്ന സവർണം ആണിത് സവർണസിച്ച അപ്രത്യേക. ഇത് വന്നു കഴിഞ്ഞാലേ നമുക്കിവിടെ സന്ധി ചെയ്യാൻ പറ്റൂ. ഈ ചികിത്സാനത്താലും സ്ഥാനാന്തരതമ പറയുന്നു ദീർഘത്തിൽ ഈകാരത്തിനാണ് സാമ്യമുള്ളത്. ഈകാരം വരുന്നു ഗൗരീക്ഷതേ എന്ന് പറയുന്നു. സ്വരസന്ധി സ്വരങ്ങളിൽ അവിടെ വ്യത്യാസം വന്നിരിക്കുന്നു. ആ ഈ ഊ ഇനി ഊവിനെ നോക്കുക, കുരു ഉക്കാരാന്തമായ ഒരു ശബ്ദം നമുക്ക് കിട്ടണം. ഇത് കുരു എന്ന് പറയുന്ന ക്രിയാരൂപമാണ്. പിന്നെ അടുത്ത ഏതെങ്കിലും ഉകാരത്തിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ശബ്ദം ഉപയോഗിച്ചാൽ മതി. ഉദയ ഉപയോഗിക്കും, ഇന്ന ശബ്ദം വേണമെന്നില്ല. ഈ കുരു എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഗുരു പോലെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെയൊക്കെ അവസാനം വരുന്ന വിസർഗമാണ്. അത് വിസർഗസന്ധിയിൽ നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ ഉകാരാന്തമായ നംസകലിംഗങ്ങൾ വരണം, അല്ലെങ്കിൽ ക്രിയാരൂപം വരണം. ഇപ്പോൾ കുരു എന്ന് പറയുന്ന കൃതാതുവിൻ്റെ ലോട്ട് മധ്യമ ഷേകവനാണ് കുരു ചെയ്യൂ, ഒരിടത്ത് അങ്ങനെ വരുന്നു, അടുത്ത് ഉദയ എന്ന് പറയുന്നു, വേറൊരു വാക്കുമൊന്നു. ഏത് വാക്ക് വേണോ വരാം, ഉകാരത്തിൽ തുടങ്ങുന്ന ഒരു വാക്ക്. ഇത് ക്രിയാരൂപവും നാമരൂപമായിട്ട് ഇവിടെ സമാസം വരത്തില്ല. ഇവിടെയും എന്ത് വരുന്നു, ഉപ പത്മാനിയാണ് ഓഷ്ടം, ദീർഘത്തിൽ ഓഷ്ടമായ ദീർഘം വരുമ്പോൾ കുരൂദയ എന്ന് വരും. ആ വ്യത്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. കുരു പ്ലസ് ഊഹ, ഇവിടെ തന്നെ ഒന്നുകൂടെ ചെയ്തു നോക്കുക. ദീർഘം കുരു പ്ലസ് ഊഹ, ധാരാളം ഉദാഹരണങ്ങൾ ചെയ്ത് പഠിച്ചാലേ നമുക്കിതിൻ്റെ പരിചയം കിട്ടത്തുള്ളൂ. അതിങ്ങനെയുള്ള ഉദാഹരണങ്ങൾ തന്നെ ചെയ്തു പഠിക്കണം, വാക്യങ്ങളിൽ വരുന്ന ഉദാഹരണങ്ങൾ. അല്ല, പുസ്തകത്തിലെ ഉദാഹരണം നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തില്ല ഒരിടത്തും. സമാസം പഠിച്ചു കഴിഞ്ഞാലേ അത് ഉപയോഗിക്കാൻ പറ്റും. ഊഹ ഊഹ വിസർഗമുണ്ട്. ഊഹം എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ശബ്ദം. അവിടെ എന്ത് വരുന്നു, ആ ഇവിടെ പ്രത്യേകത എന്താ വരുന്നത്, പരത്തിലിരിക്കുന്ന ഊവാണ്, അത് അച്ചിൽപ്പെടുന്നില്ല. പൂർവ്വത്തിൽ പ്രശ്നമില്ല, പക്ഷെ പരത്തിൽ എന്ത് വരും, തുല്യാസെ പറയുന്ന സവർണം ആണ് ഇത്. സവർണ സ്ഥിതി അപ്രത്യേക, അതിന്റെ സഹായത്തോടുകൂടി സന്ധി ചെയ്യാൻ പറ്റും. ഊവനും ഊവനും കൂടി ദീർഘം വരും. ഉപഭൂത്മാനിയാന ഓഷ്ടോ ദീർഘം വന്ന് കുരൂഹ എന്ന് വരും. ഇനി നമ്മളീ പറഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും പ്ലുതമാണ് ഇരിക്കുന്നു എന്ന് വരട്ടെ, നമുക്ക് ആവശ്യമില്ല എങ്കിലും പറയണം, എന്നാലും ദീർഘമേ വരത്തുള്ളൂ. എന്തുകൊണ്ട്, വിധിച്ചിരിക്കുന്ന ദീർഘമാണ്. പ്ലുതം ഉദാഹരണമായി നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. പൂർവത്തിലും പരത്തിലും പ്ലുതം ഇരുന്നാലും അകസവർണെ ദീർഘ ദീർഘം വിധിക്കുന്നതുകൊണ്ട് എന്തേ വരത്തുള്ളൂ, ദീർഘമേ വരത്തുള്ളൂ, പ്ലുതം വരില്ല. ഈ ഇനി എറ് എടുക്കുക, എറ് ഋ എന്ന് പറയുമ്പോഴത്തേക്ക് ഋകാരാന്തമായ ഒരു ശബ്ദം കിട്ടണം. പുല്ലിംഗ ശബ്ദമാണെങ്കിൽ ഋകാരാന്തമായ ശബ്ദങ്ങളെല്ലാം പിതൃ പിത മാതൃ മാതാ എന്നായിപ്പോ. അപ്പോൾ അത് ഉദാഹരണം കിട്ടത്തില്ല, വ്യത്യസ്തമായ പദം വേണ്ടേ. അതിനു വേണ്ടി നപുസകം ലിംഗം എടുക്കണം, ധാതൃ ശബ്ദം എടുക്കുക, ധാതൃ അവിടെ കിട്ടത്തുള്ളൂ ഋകാരാന്തം. ധാതൃ പ്ലസ് ഇനി റിയിൽ തുടങ്ങുന്ന ഒരു ശബ്ദം കിട്ടണം, ഋച്ഛതി ഗച്ഛതി എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് ഋഗതവും എന്ന് പറയുന്ന ധാതുവിൻ്റെ ഒരു ഋന് ഋച്ഛാദേശം വന്നിട്ട് ഋച്ഛതി എന്ന് വരും. അതെല്ലാം നമ്മളിനി പഠിക്കും. ഇവിടെയും നമ്മൾ മനസ്സിലാക്കുക എന്താണ്, പുറത്തിരിക്കുന്ന ഒരു നാമരൂപം പരത്തിലിരിക്കുന്ന ഒരു ക്രിയാരൂപം, ഈ രണ്ടും തമ്മിൽ സമാസം വരത്തില്ല. ഇതുപോലെ ഉദാഹരണങ്ങൾ വരാം, വരുമ്പോൾ നമുക്ക് സന്ധി ചെയ്യാം. ഋഡുരഷാന മൂർദ്ധ ആദേശത്തിൽ മൂർദ്ധസ്ഥാനമുള്ള ഋകാരമാണ്. രണ്ടും പോയിട്ട് അവിടെ എന്തോരും ധാതൃച്ഛതിന്ന് വരും. ഋതിനൊക്കെ ഇങ്ങനെ അപൂർവമായ ഉദാഹരണം വരാറുണ്ട്, ധാതൃച്ഛതിന്ന്. ഇത് ഞാൻ എൻ്റെ സങ്കല്പത്തിലുണ്ടാക്കിയ ഉദാഹരണങ്ങളാണ്. അത് എന്തിനു വേണ്ടി, ഇങ്ങനെയാണ് ഈ സന്ധിയുടെ പ്രയോഗം വരുന്നത് ശ്ലോകങ്ങളിലും മറ്റും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ധാതൃചതി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിരിക്കണമെങ്കിൽ അയാൾക്ക് ധാതൃ എന്ന് നംസക ശബ്ദം ഒന്നുണ്ട്, അത് ഋകാരാന്തമാണ്. ഋച്ഛതി എന്ന് പറയുന്ന വേറൊരു ക്രിയാരൂപോട്ടെന്നൊക്കെയുള്ള അറിവ് വേണം. പദജ്ഞാനം കൂടാതെ സന്ധി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് നേരത്തെ എഴുതിയതാണല്ലോ ശരി, ധാതൃച്ഛതി നേരത്തെ എഴുതിയതാ ശരി. ധാച്ചതി എന്നാണ് ആ ദാ താവുടെ ദാ തൃന്നായി പോയി. തായുടെ അടിയിൽ എറുന്ന് വരണം, ഇങ്ങനെയല്ല, തായുടെ അടിയിൽ ആ ചിഹ്നം വരണം. അതിൻ്റെ അടിയിൽ ഡബിൾ ട്രി ഇടണം. അത് തന്നെ ധാതൃ ഇച്ഛതി ഇച്ഛതി. അതിന് ചകാരം വരുന്നതിനൊക്കെയുള്ള സൂത്രം നമ്മൾ പഠിക്കും. ധാതൃ ഇച്ഛതി, ആ അതാ ശരി, ഇതാണ് ശരി. നേരത്തെ എഴുതിയത് ആ ധാതൃ ഇച്ഛതി. ഇങ്ങനെയാണിത് വരുന്നത്. ഇനി പുസ്തകത്തിലെ ഉദാഹരണം ഇനി നോക്കുക. ഇത് നമ്മുടെ സമാസം പഠിക്കുമ്പോൾ മാത്രം നമുക്ക് ഉപയോഗത്തിൽ വരുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ ഒരിക്കലും പിരിക്കാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ട് വേണം ഇത് പഠിക്കേണ്ടത്. ദൈത്യ പ്ലസ് അരി പുസ്തകത്തിൽ അതായത് ദൈത്യാരി എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ നമ്മളൊരു ശ്ലോകത്തിലോ വാക്യത്തിലോ കണ്ട ദൈത്യ പ്ലസ് അരി എന്ന് പിരിക്കരുത്. അത് നമുക്കതിനുള്ള അവകാശമില്ല. അതെന്താണ്? അത് സമസ്ത പദമാണ്. അവിടെ വിഗ്രഹിക്കുന്നത് അങ്ങനെ ദൈത്യാനാം അരി എന്ന് വിഗ്രഹിക്കുന്നു. അരി എന്ന് വിസർഗം വരാനും പാടില്ല. ഏതെങ്കിലും പുസ്തകങ്ങളിൽ അരി എന്ന് വിസർഗത്തോടു കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അവരറിയാതെ കൊടുത്തത് അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് പറ്റിയാണ്. ചില പുസ്തകങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ദൈത്യ ആ പ്ലസ് ആ കോമ, അതങ്ങനെ നമ്മൾ കോമ കൊടുത്ത് എടുക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വത്തിലും പരത്തിലുമുള്ള വ്യഞ്ജനങ്ങളിൽ നിന്ന് സ്വരങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പലർക്കും ഇപ്പോൾ ദൈത്യ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു അകാരമുണ്ട്, ആ അകാരം ഇങ്ങനെയാണെന്നുള്ള പലർക്കും അറിയാൻ പറ്റില്ല, തുടക്കക്കാർക്ക് അറിയാൻ പറ്റില്ല. കാരണം ദൈത്യ എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അകാരം കാണുന്നില്ല. ആ അകാരം എവിടെ നിന്ന് വന്നു? അതിന് വേണ്ടിയിട്ട് ദൈത്യ എന്നുള്ളതിൻ്റെ അകാരത്തിൻ്റെ അടിയിൽ വെട്ടുകൊടുത്ത് വര കൊടുത്ത് കോമയിട്ട് ആ എന്നെഴുതിയാലേ മനസ്സിലാവും അവിടെ ഒരു അകാരമുണ്ട്. എന്തുകൊണ്ടാണ് സംശയം വരുന്നത്? മേളിൽ അകാരത്തിൽ പ്രത്യേകിച്ച് ചിഹ്നമില്ല, അതുകൊണ്ടാണ് അകാരത്തെ എടുത്ത് കാണിക്കുന്നത്. അരി എന്നിടത്ത് ആ അരി അവിടെ അകാരം ഉണ്ട്. ഇവിടെ എന്തുവരും? പൂർവ്വപരങ്ങൾക്ക് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ വർണ്ണത്തിൽ തുടങ്ങി, പിന്നെ വാചകങ്ങളിൽ വരുന്ന പദങ്ങളിൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ദൈത്യാരി ആക്കി വാക്യം കൂടെ ആകാരം വരുന്നു. ദൈത്യാരി എന്നെഴുതുമ്പോൾ ഇനി അവിടെ വിസർഗം ഇടാം. എന്തുകൊണ്ട്? ദൈത്യാരി എന്ന് ചേർത്ത് പിന്നീട് പല സൂത്രങ്ങളും പ്രയോഗിച്ച അവസാനം അവിടെ അതിന് പദസഞ്ജ വന്ന് വിസർഗം വന്ന് ദൈത്യാരി എന്ന് രൂപം വരും. അതിന് മുമ്പ് അരി എന്നിടത്ത് വിസർഗം ഇടരുത്. ദൈത്യാരി എന്നൊരു പദം നമ്മൾ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈത്യാനാം അരി എന്ന് വിഗ്രഹിച്ച് അർത്ഥം മനസ്സിലാവും. അല്ല, ദൈത്യ പ്ലസ് അരി എന്ന് പിരിച്ച് എഴുതരുത്. മനസ്സിലാക്കുകയും ചെയ്യരുത്, അത് തെറ്റാണ്. അർത്ഥം വിഗ്രഹത്തിലൂടെ മനസ്സിലാക്കുക. പിന്നെ ആ സമാസം എങ്ങനെ വരുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ മറ്റ് സൂത്രങ്ങളെല്ലാം പ്രയോഗിച്ച് ഒരു ഘട്ടത്തിൽ ദൈത്യ പ്ലസ് അരി എന്ന് വിസർഗമില്ലാതെ ചെയ്തതിനു ശേഷം വീണ്ടും സൂത്രങ്ങൾ പ്രവർത്തിച്ച് അവസാനം ദൈത്യാരി എന്ന് വരും. ഇതെല്ലായിടത്തും ഇവിടെ കൊടുത്തിരിക്കുന്ന ദൈത്യാരി, ശ്രീശ, വിഷ്ണു, ദേഹോത്രകാര, ഇതെല്ലാം നിത്യസമാസങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് നിത്യ സന്ധിക്കുദാഹരണം, സമാസമല്ല, നിത്യസന്ധിക്കുദാഹരണമാണ്. ഇതെല്ലാം സമാസങ്ങളിൽ വരുന്ന ഉദാഹരണങ്ങളാണ്. പ്രയോഗത്തിൽ ഇത് പിരിക്കേണ്ടതല്ല, വ്യാകരണ പ്രക്രിയയിൽ മാത്രം പിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഉദാഹരണങ്ങൾ നമ്മൾ കൽപ്പിച്ചെടുത്തത്. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുന്നു. അത് അറിഞ്ഞിരുന്നാലേ നമുക്കത് പ്രയോഗത്തിൽ പറ്റൂ. ഇത് അറിയുന്നതുകൊണ്ട് നമുക്ക് തൽക്കാലം ഗുണമൊന്നുമില്ല. സമാസം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോഗം നമുക്ക് വരത്തും. പിന്നെ ഇതെന്തുകൊണ്ട് ഇവിടെ ഉദാഹരണം കൊടുത്തു? കാരണം ഇവിടെ സംഹിത നിത്യമാണ് എന്ന് നമ്മൾ മനസ്സിലായി. നമ്മൾ പറഞ്ഞു സംഹിതൈകപദേ നിത്യ നിത്യ ധാതു ഉപസർഗയോഹോ നിത്യസമാസേ എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാം പറഞ്ഞു സംഹിതായാം അനുവർത്തിക്കുന്നുണ്ട്. അടുത്ത് ശ്രീ ദൈത്യാനാം അരി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈത്യന്മാരുടെ ശത്രു വിഷ്ണു, അസുരന്മാരുടെ ശത്രു വിഷ്ണുവാണ്. അപ്പൊ ഈ എഴുതിയ ആള് വൈഷ്ണവനാണ്, അതുകൊണ്ട് എല്ലായിടത്തും കഴിയുന്നതും വിഷ്ണുവിനെ കൊണ്ടുവരും. ശ്രീയാ ഈശഹ ശ്രീശഹ എന്ന് വിഗ്രഹിക്കും. എന്നിട്ട് സമാസം ചെയ്യുമ്പോൾ ശ്രീ ശ്രു ഈ ഇവിടെ പിരിച്ചെഴുതിയിരിക്കുന്ന പോലെ പ്ലസ് ഈ കോമ ഈശഹ. ഇതെന്തിനാ ഈ ഉദാഹരണം കൊടുത്തത്? ഇവിടെ അണുത് സവർണസിച്ച അപ്രത്യഹ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അക്കിൽപ്പെട്ട ഈ അല്ല പുറത്ത് ഇരിക്കുന്നത്, അച്ചിൽപ്പെട്ട ഈ അല്ല പരത്തിലിരിക്കുന്നത്. തുല്യാസി പ്രയത്നം എന്നുള്ള നിയമം അനുസരിച്ച് സവർണങ്ങളാണ് ഇരിക്കുന്നത്. അവിടെ അണുത് സവർണസിച്ച അപ്രത്യ പ്രകാരം സവർണങ്ങളെ ഗ്രഹിക്കണം. ഗ്രഹിച്ചിട്ട് ഈ പ്ലസ് ഈ എന്നുള്ളടത്ത് നമ്മൾ പഠിച്ചതനുസരിച്ച് വിജയസാനാന്താലു ദീർഘം ഏകാദേശമായി വന്നു ശ്രീശഹ എന്ന് വന്നു. അതും വിഷ്ണു തന്നെ, ശ്രീയുടെ ഈശൻ ലക്ഷ്മിയുടെ ഈശൻ വിഷ്ണുവാണ്. വിഷ്ണുദേഹ അതും വിഷ്ണോഹോ ഉദയഹ വിഷ്ണുവിന്റെ ഉദയം എന്നാണ്. വിഷ്ണുവിന്റെ ഉദയം എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ പ്രകടഭാവമെന്നോ വിഷ്ണുവിന്റെ പ്രത്യക്ഷമെന്നോ വിഷ്ണുവിന്റെ ആവിർഭാവമെന്നോ ഒക്കെ അർത്ഥം പറയാം. വിഷ്ണുവിന്റെ ഉയർച്ചയെന്നും ഒക്കെ പറയാം. അവിടെ എന്ത് വരുന്നു? വിഷ്ണു പ്ലസ് ഉദയ ഉദയ എന്ന് നിസർഗം വരരുത്. വിഷ്ണു വിഷ്ണു വിഷ്ണു കോമയിട്ട് ഊ പ്രത്യേക എന്നാലേ അവിടെ ഒരു ഊ ഉണ്ടെന്ന് തുടക്കക്കാർക്ക് മനസ്സിലാവും. ഊ പ്ലസ് ഉദയ രണ്ട് ഊ അടുത്തടുത്ത് വന്ന് ഉപപത്മാനിയാനിയാം ഓഷ്ടവും. ഇവിടെയും അണു സവർണസ്യ അപ്രത്യയുടെ ആവശ്യമില്ല. അക്കിലുള്ള ഉപകാരമാണ് പൂർവത്തിൽ, അച്ചിലുള്ള ഉപകാരമാണ് പരത്തിൽ. ഏകമായ ദീർഘം വന്നു ഊ വിഷ്ണുദയ. അവിടെ വിസർഗം ചേർക്കാം ഉപകാരത്തിന്. വിഷ്ണുദയ ദീർഘാരത്തിന് സമാസത്തിലും ഉദാഹരണം കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ പ്രക്രിയയിൽ ഉദാഹരണം വരും. അതുകൊണ്ടാണ് ഇവിടെ ഹോതൃകാര ഹോതുഹു ഇർകാര ഹോതാവിന്റെ ഇർകാരം എന്ന് വെച്ചാൽ ഒരു ഹോതാവ് അവിസർപ്പിച്ചപ്പോൾ ഉച്ചരിച്ച ആ ശബ്ദത്തിലെ മന്ത്രത്തിലെ ഇർകാരം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഭാഷ്യകാരൻ പ്രയോഗിച്ച ഒരു ഉദാഹരണമാണ്. ഹോതൃ ഇർകാര ഹോതൃ ഇൽകാര രണ്ടിടത്തും ഹോതൃകാര എന്ന് പറയുന്ന ദീർഘം വന്നു. അതാണ് ജ്ഞാപകം. അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഋകാരത്തിന് ദീർഘമില്ല എന്ന് ഭാഷ്യകാരൻ അങ്ങനെ പ്രയോഗിച്ചുകൊണ്ടാണ്. ഭാഷ്യകാരൻ എന്ന് പറഞ്ഞാൽ മഹാഭാഷ്യം. ഭാഷ്യകാരൻ എങ്ങനെ പിരിച്ചു? ഹോതൃ പ്ലസ് ഋകാര എന്നൊരിടത്ത് പിരിച്ചു. എന്നിട്ട് ദീർഘം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഹോതൃകാര ഋന് പകരം അവിടെ ഋ ഉപയോഗിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കാം ഋകാരത്തിന് ദീർഘമില്ല. തസ്യ ദീർഘാഭാവ നമ്മളൊരു സിദ്ധാന്തം പഠിച്ചു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേദത്തിൽ ഋന്റെ ദീർഘവും ഉപയോഗിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അതുപോട്ടെ, നമ്മളിപ്പോൾ നോക്കണം. നമുക്ക് ഋകാരം നോക്കിയാൽ മതി. ഋകാരം തന്നെ ഒരിടത്തും കിട്ടത്തില്ല. എന്നാലും ഹോത്ര പ്ലസ് ഋകാര ഹോത്ര പ്ലസ് ഋകാര ഋകാരവും വരാമെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഉദാഹരണം കൊടുത്തിരിക്കുന്ന എന്താണ്? ഋകാര ഹോതുഹു ഋകാര ഋകാര മേണ്ടത്തെ വേണ്ട. ഹോത്ര പ്ലസ് ഋകാര എന്നിരിക്കുന്നു. ഋ ഋ പരത്തിൽ അടുത്തടുത്ത് വന്നു ഹോതൃകാരഷാനാമൂർധ. ഇത് പിന്നെ അങ്ങനെ ഉദാഹരണം അധികം വരാറില്ല. പിന്നെന്താണ്? അത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഉദാഹരണം അതിന് പറയും. എന്നാണ് ശാസ്ത്ര പൂർത്തിക്ക് വേണ്ടി, പ്രയോജനം ഉണ്ടായിട്ടില്ല. ശാസ്ത്രത്തെ പഠിക്കുമ്പോൾ ശരിക്കും പൂർണ്ണമായി പഠിക്കണമല്ലോ, അതിനുവേണ്ടി അത്തരം ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഇതിൽ കൂടുതൽ ഇനി മനസ്സിലാക്കാനില്ല. ഇപ്പൊ രണ്ട് സന്ധികളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് എണാദേശം, മറ്റൊന്ന് ദീർഘാദേശം. എണാദേശത്തിന് മധ്യമാദേശം എന്നും പറയും, ദീർഘാദേശത്തിന് സവർണ ദീർഘം എന്നും പറയും. അതിൻ്റെ പ്രക്രിയ മാത്രമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. സംസ്കൃതത്തിൽ ഇക്കോ എണചി, ഇക്കഹ എണ് അച്ചി, ഇതി പദച്ഛേദ, ഇക്കഹ സ്ഥാനേ എണ് സ്യാത് അചി സംഹിതായാം ഇത്യർത്ഥ. പൂർവസ്മാത് സംഹിതായാം ഇതി അസ്മിൻ സൂത്രേവി അനുവർത്തതേ. ഇക്കഹ ഇതി ഷഷ്ടി, അത്ര ഷഷ്ടി സ്ഥാനേ യോഗ ഇത്യനേന സൂത്രേണ ഇക്കഹ ഇതി ഷഷ്ടി ഇതി ഗമ്യതേ. സ്ഥാനം ഇത്യസ്യ പ്രസംഗ ഇത്യർത്ഥ. പ്രസംഗസ്ച പ്രാപ്തി. ഇക്കഹ പ്രസംഗേ സതി, ഇക് പ്രത്യാഹാരാന്തർഗതാനാം ഈ വർണാനാം പ്രാപ്തോ സത്യാം തം പ്രബാധ്യ. അതിനെ ബാധിച്ചിട്ട് നടത്തും. യഥാക്രമം യണ അന്തർഗതാനാം വർണാനാം ആദേശ സ്യാത് അചിപരേ. അചി ഇതി സപ്തമി, ഭാഷ്യാനുസാരേണ അത്ര ഔപശ്ലേഷിക സപ്തമി. ഏവഞ്ച അചി പരേ ഇതി അർത്ഥാദ് ലഭ്യതേ. ഏവം ഇക്കഹസ്ഥാനേ എന്ന ആദേശക സ്യാത് അചി പരേ ഇതി അർത്ഥാത് സിദ്ധം. അത്ര ഇതി ഏകസ്യ സ്ഥാനിനഃ എൺ അന്തർഗതാനാം വർണ്ണാനാം അനേക വർണ്ണാനാം ആദേശപ്രാപ്തോ സതി. സ്ഥാനേ അന്തരമഹ ഇതി സൂത്ര ദ്വാരാ ഇകാരസ്യ സ്ഥാനേ യകാര ഏവ ആദേശ സ്യാത് അസ്യ സൂത്രസ്യ അർത്ഥ പ്രസംഗേ സതി സദൃശതമ ആദേശ സ്യാദിതി. പ്രസംഗേ സതി പൂർവോക്ത പ്രകാരേണ ഏകസ്യ സ്ഥാനിനഃ സ്ഥാനേ അനേക വർണ്ണാനാം പ്രാപ്തൌ. ഏകയേവ വർണ്ണ സോ വി സദൃശതമഃ ആദേശക സ്യാത് സാദൃശ്യം ച അത്ര സ്ഥാനം അർത്ഥം ഗുണം പ്രമാണം. ഇത്യാദി സ്യാത് കിന്തു അത്ര സ്ഥാനസാദൃശ്യമേവ മുഖ്യ. എത്ര അനേകവിധ ആനന്ദരിയും തത്ര സ്ഥാനത ആന്തര്യോ ബലിയ. ഏവം അത്ര സ്ഥാനസാദൃശ്യ മുഖ്യത്വാ ഇച്ചു യശാനാം താലു ഇത്യനേന നിയമേന താലുസ്ഥാനിക സ്വീകാരസ്യ സ്ഥാനേ ആദേശ നിർദ്ദിഷ്ടാനാം യകാരാദീനാം മധ്യേ യ ഏവ ആദേശ സ്യാത് യ ഇതി അചഹീനം കേവല വ്യഞ്ജനം യകാര ആദേശ സ്യാത് ഏവം സൂധ് യു ഉപാസ്യ ഇതി ജാതേ അജഹീനം ഹൽപരേണ സംയുജ്യതേ ഇത്യനേന നിയമേന അചായുക്ത യകാരസഹിത ശുദ്ധ്യുപാസ്യ ഇതി രൂപം ഇതി രൂപ സിദ്ധ്യതി ഏവം മധ്വരി ധാത്രം സ ലാകൃതി ഇത്യാദിഷ്വപി നേഹ അസ്യ സൂത്രസ്യ ഇകാര ഉകാര ഋകാര ഋകാരാദിസ്ഥാനേഷു ബാധക സൂത്രം ഭൂരി അക സവർണേ ദീർഘയിതി അത്ര ശ്രീശ വിഷ്ണുദയ ഹോത്രകാര ഇത്യാദി സ്ഥലേഷു ഇത്യേവം സ്ഥിതേ അഗസവർണേ ദീർഘ ഇത്യനേന സൂത്രേണ ദ്വയോഹോ വർണയോഹോ സ്ഥാനേ ഏകഹ ദീർഘ ആദേശ സ്യാദ് അകഹ സവർണേ ദീർഘ ഇതി അകഹ ഇതി പഞ്ചമി സവർണേ ഇതി സപ്തമി ദീർഘ ഇതി പ്രഥമഃ അകഹ പരേ അചിസതി പൂർവപരയോ സ്ഥാനേ ഏക സദൃശതമ സ്ഥാനിന സദൃശതമ ദീർഘാദേശ സ്യാത് അത്രാവി ഏക പൂർവപരയോ ഇതി സൂത്ര അനുവൃത്തി സ്യാത് ഏവം പൂർവപരയോ സ്ഥാനേ ഏക ഏവ ആദേശ സ്യാത് അസ്മിൻ സൂത്രേ ദീർഘ ഇതി വിധി ഉഗാരോച്ഛരസ്വ ദീർഘ പ്ലുത ഇത്യനേന സൂത്രേണ ദീർഘ ഇതി ഏകാ സജ്ഞാ ഇതി ജ്ഞായതേ ഏമഞ്ച അത്ര ബഹവഹ സൂത്ര ദീർഘാ സന്തി സ്ഥാനേ അന്തരതമ ഇതി അനേന സൂത്രേണ സ്ഥാനിനാ സദൃശ സ്ഥാനദ്വാര സദൃശ ഏക ഏവ വർണ്ണ ദീർഘാണാം മധ്യേ ആദേശ സ്യാത് ഏവം ദൈത്യാരി ശ്രീശ വിഷ്ണുദയ ഹോത്രകാര ഇത്യാദിഷു സ്ഥലേഷു ആ ആദി സ്ഥിതേ തത്ര ദീർഘ ഖണ്ഡ സ്ഥാന സദൃശ ആകാര ഏവ ആദേശ സ്യാത് ഈ സ്ഥലേ ഇതി സ്ഥിതേ താലുസ്ഥാന സദൃശ ഈകാര ആദേശ സ്യാത് ഇതി സ്ഥിതേ ഓഷ്ടസ്ഥാന സദൃശ ഊകാര ഇതി മൂർധാസ്ഥാന സദൃശ ഋകാരസ്യാത് ഇതാ എന്റെ ചുരുക്കത്തിൽ എന്റെ പ്രക്രിയ. ഇപ്പൊ നമ്മളിവിടെ പഠിച്ചത് ഇപ്പൊ എന്താണ് സ്വരസന്ധിയാണ്. സ്വരസന്ധി എന്ന് പറയുന്നിടത്ത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വരങ്ങൾ സ്ഥാനികളായി വരുന്ന സന്ധികൾ എന്നാണ്. കാരണം ആദേശമായിട്ട് വ്യഞ്ജനവും വരെ അതാണല്ലോ ഏണാദേശമാണ്. പക്ഷെ അവിടെ സ്ഥാനികൾ സ്വരങ്ങളായിരിക്കും. അപ്പോൾ സ്വരം എന്ന് വെച്ചാൽ അച്ച്, അതുകൊണ്ട് ഇതിനെ പറയുന്നു അച്ഛന്ധി എന്ന് പറയുന്നു. സ്വരങ്ങളിൽ തന്നെ അയ്യുണ് റിക്ക് എന്ന് പറയുന്ന പ്രത്യാഹാരമാണ് അക്ക്. അക്ക് പ്രത്യാഹാര സ്ഥാനിയായി വരുന്ന സന്ധിയാണ് നമ്മൾ പഠിച്ചത് രണ്ട്. അതിലൊന്ന് സ്ഥാനികളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ്. ഇഗോ എണച്ചി എന്ന് പറയുന്നതിൽ ഇക്കലുള്ള വർണ്ണങ്ങളും, കൂടാതെ അഗസ്വർണ ദീർഘ എന്ന് പറയുന്നതിൽ ആയും കൂടെ കുടിച്ചേരുന്നു. അപ്പൊ അക്കെന്ന് പറയുന്നത് സ്ഥാനിയായി വരുന്ന സന്ധിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അച്ചെന്ന് പറയുന്നതാണ് സ്വരങ്ങൾ. അച്ഛൻ നിന്ന് അക്കിനെ മാറ്റിക്കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? അപ്പൊ ഇനി സ്വരസന്ധിയിൽ ശേഷിക്കുന്നത് ഏറ്റ് സ്ഥാനിയായി വരുന്ന സന്ധികളാണ്. എന്നുവെച്ചാൽ പാണിനിയുടെ ക്രമം അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. പാണിനി ഓരോ കാര്യങ്ങളും നിർദ്ദേശിക്കും വളരെ വളരെ വളരെ അന്തരാർത്ഥങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ആ ക്രമത്തിലാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യം അച്ച് അക്ക് പ്രത്യാഹാരത്തിലെ വർണ്ണങ്ങൾ സ്ഥാനിയായി വരുന്നതിന് വേണ്ടി രണ്ട് സൂത്രങ്ങൾ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് അത് മുഴുവനായില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ശേഷിക്കുന്നത് എച്ച്, അതാണ് അടുത്ത സൂത്രം വരുന്നത്. ഏച്ചു അയവായാവഹ, പുറകിലോട്ട് പോകണം. നിങ്ങൾ ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പേപ്പറും കൊണ്ടുകൂടെ ഇരുന്നാൽ ശരിയാവത്തില്ല. മുഴുവൻ പുസ്തകം കൈയിരിക്കണം, ഇല്ലെങ്കിൽ വായും പൊളിച്ചിരിക്കാനേ പറ്റൂ. ഇത് പറയുമ്പോൾ പുസ്തകം നോക്കണം, വായിക്കുന്ന മനസ്സിലാക്കണം, പദം പിരിക്കുന്ന മനസ്സിലാക്കണം, വൃത്തി വായിക്കുന്ന മനസ്സിലാക്കണം. എന്റെ വായി നോക്കി എല്ലാം പഠിച്ചുകളയാന്ന് വിചാരിച്ചാൽ വ്യാകരണത്തിൽ നടക്കത്തില്ല. അതുകൊണ്ട് മുഴുവൻ പുസ്തകം കൈയിരിക്കണം, എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കും. അല്ല, ഒന്ന് രണ്ട് പേപ്പറും കീറി എടുത്തുകൊണ്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വ്യാകരണം പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ കാണുന്നുണ്ട് പലരെയും കൈയിരിക്കുന്നത് തുണ്ട് പേപ്പറുകളാണ്. അതുകൊണ്ട് കാര്യം നടക്കത്തില്ല, പുസ്തകം തന്നെ വേണം. ഗീതാപ്രസിന്റെ പുസ്തകത്തിന് വലിയ വിലയൊന്നുമില്ല, ചെറിയ വിലയോ. ഓരോ പുസ്തകം എല്ലാവരും വാങ്ങുക, എന്തായാലും പഠിക്കുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കാശുകളും ആകത്തില്ല, അതിൽ പിന്നെ പിശുക പിടിക്കേണ്ട കാര്യമില്ല. പിശുക്കരുടെ ലക്ഷണമാണ് ആന ചോരുന്ന അറിയത്തില്ല, ചെറിയ സൂചി ചോർന്നു പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കണ്ടുപിടിച്ചോളായി. അതിന് കാര്യം ഒരാഴ്ച, അടുത്തൊരാഴ്ച ക്ലാസ് കാണത്തില്ലല്ലോ. അത് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടായിരിക്കണം, പഠിക്കാതിരിക്കുന്നവർ അല്ലാത്തവരെ പുറത്താക്കുന്നതായിരിക്കും. ഇത് രണ്ട് പദങ്ങളാണ്. ഒന്ന് ഏച്ചഹ, ഇത് നമ്മളിനി ഈ സന്ധി നമ്മൾ പഠിക്കും. ഏച്ചോ എന്ന് എങ്ങനെ ആവുന്നു എന്നുള്ളത് അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ സന്ധി പൂർണ്ണമാണ്. അവിടെ വന്നിട്ട് അത് ഓരോ ഇതുപോലെ ഓരോ ഉദാഹരണങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അച്ഛസന്ധി ഹൽസന്ധി വിസർഗസന്ധി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്ക് സന്ധി എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകും. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ അന്ന് മുട്ടയടിച്ചിരിക്കും. അയവായവഹ. ഈ അയവായവഹ എന്ന് പറയുന്ന ഒരു പദമാണ് ആദ്യം വായിക്കുമ്പോൾ അതിൽ നോക്കി വായിച്ചില്ലെങ്കിൽ അതൊരു കേൾക്കാൻ സുഖം വരത്തില്ല, കാരണം പലതും വിട്ടുപോകും. അവിടെ അയ്യ വ യ വ ഇത്രയുണ്ട്, പലരും വായിക്കും വായപ്പോ അങ്ങനെ വരരുത്. അയ വ യ വഹ എന്ന് തന്നെ പറയണം. അയവായവഹ അത് സമസ്ത പദമാണ്, നമുക്ക് പിരിക്കാൻ പറ്റത്തില്ല. വിഗ്രഹിക്കുന്ന എങ്ങനെ? അയച്ച അപുച്ച ആയിച്ച ആപുച്ച എങ്ങനെ വിഗ്രഹിക്കണം? ദ്വന്ദ്വ സമാസമാണ്. അയവായവഹ അത് വൃത്തിയിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഏചഹ ക്രമാത് അയ് അവ് ആയ് ആവ് ഏതേശുഹു അച്ചി അവിടെ സന്ധി വന്നിരിക്കുകയാണ്. ആ സന്ധിയെല്ലാം നമ്മൾ അവസാനം വ്യക്തമായി തന്നെ മനസ്സിലാക്കും. അപ്പൊ ഇത് ഈ പറയുന്ന ഭാഗങ്ങൾ മനസ്സിലായി പോകുന്നവരാണ് ഈ ലഘുസിദ്ധാന്തമതിയിലെ ഈ സന്ധിപ്രകടനത്തിലുള്ള പകുതി സൂത്രം പഠിച്ചിട്ട് സാധാരണ ഉപയോഗത്തിൽ വരുന്ന മുഴുവൻ സന്ധികളും മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മൾ നമുക്കിത് വ്യക്തമാവും. അത് ഞാനിപ്പോഴേ ഗ്യാരണ്ടി തന്നിരിക്കാം. ഇത്ര സൂത്രങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, പകുതി സൂത്രം മതി. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അവിടെ ഒരു സൂത്രം കൂടി വരുന്നുണ്ട്. എന്താണ്? യഥാസംഖ്യം അനുദേശക സമാനാം സമസംബന്ധി വിധി യഥാസംഖ്യം സ്യാദ് ഹരേ വിഷ്ണവേ നായകഃ പാവകഃ. ഇവിടെയും ഉദാഹരണം നമ്മൾ വേറെ നോക്കണം. കാരണം ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറേ വ്യാകരണത്തിൻ്റെ പ്രക്രിയകൾ പഠിച്ചാലേ പറ്റും. അപ്പോൾ ഇത് എന്താണ്? ഇതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അച്ചെന്ന് പറയുന്നതാണ്. സ്വരങ്ങൾ അച്ച് സന്ധിയിൽ അക്ക് വരെയുള്ള വർണ്ണങ്ങൾ സ്ഥാനിയായി വരുന്ന സന്ധി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് ഏ ഓം ഐ ഔച്ച് ഏച്ചാണ്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ സ്വരസന്ധി പൂർണ്ണമായി. അപ്പം നമ്മൾ മൂന്ന് സൂത്രങ്ങൾ കൊണ്ട് സ്വരസന്ധി മുഴുവൻ പഠിച്ചിരിക്കും. പിന്നെ ഒരു അല്പസ്വല്പം ശേഷിക്കും, അതുകൂടി പഠിച്ചാൽ മതി. അതാണ് ഇവിടെ സ്ഥാനി നിർദ്ദേശിച്ചിരിക്കുന്ന എച്ച്. അതാണ് ഇവിടെ പറയുന്നത് ഏച്ചഹ ക്രമാത്. അടുത്ത സൂത്രത്തിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് ക്രമാത്. അത് യഥാസംഖ്യം അനുദേശ സമാനം എന്നൊരു സൂത്രത്തിന്റെ അർത്ഥമാണ് ക്രമാത് എന്ന് പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞിരുന്നു അടുത്ത പദം? അയ്യ് അവ് ആയ് ആവ് ഏദേശിഹു ഇവ വരും എന്ന് വെച്ചാൽ ഇവ ആദേശമായി വരും. ഇപ്പോ അച്ചി ഇഗോ ഇളച്ചിൽ നിന്ന് അച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട്. അച്ചു പരമിരിക്കേ ഏച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏ ഓ ഐ ഔ. അപ്പോ ഇവിടെ നാല് സ്ഥാനികൾ, സ്ഥാനി നാലാണ്, എണ്ണത്തിന് പ്രാധാന്യമുണ്ട്. ഇവിടെ ഇഗോ ഇളച്ചി അവിടെയും സ്ഥാനി നാലായിരുന്നു. അകസവർണ ദീർഘ എന്നുള്ളിടത്തും അൽഡ്രഗിനെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ഫലത്തിൽ നാലേ ഉള്ളൂ. അൽഡ്രഗ് കൊണ്ട് ഉപയോഗമില്ലല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? ഏ ഓ ഐ ഓ നാലെണ്ണം. ഇനി നോക്കുക ആദേശമായി വരേണ്ട ഏതൊക്കെയാണ്? ഐ അവ് ആയ് ആവ് അത് നാലെണ്ണം. അപ്പോ ഇവിടത്തെ ഒരു പ്രത്യേകത സ്ഥാനി നാലാണ്, അതിനെ ഏച്ചെന്ന് പറഞ്ഞു. ആദേശം എന്ന് പറയുന്നു നാലാണ്, അയ്യ് അവ് ആയ് ആവ്. ആദ്യത്തെ രണ്ടെണ്ണം ഹ്രസ്വവും രണ്ടാമത് വരുന്ന രണ്ടെണ്ണവും ദീർഘവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ഥാനിയും ആദേശവും തുല്യസംഖ്യയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആദേശം ക്രമത്തിന് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്ഥാനിയെ ഏത് ക്രമത്തിലാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേ ക്രമത്തിൽ തന്നെ ആദേശങ്ങളെ ചെയ്യണം, അതാണ് ക്രമാ. ഈ സൂത്രത്തിൽ അങ്ങനെ മനസ്സിലാക്കണം. കാരണം ഇവിടെ ഇപ്പം ക്രമം വന്നിരിക്കുന്നത് സ്ഥാനിയിലും ആദേശത്തിലുമാണ്. ഇനി വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ക്രമം വന്നാൽ അവിടെ മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്ഥാനിക്കും ആദേശത്തിനും ഒരു ക്രമമുണ്ടെന്നാണ്. കാരണം എച്ച് എന്ന് ഒരു പ്രത്യാഹാരത്തെ നിർദ്ദേശിക്കുമ്പോൾ അതിനകത്തൊരു ക്രമമുണ്ടെന്നാണ്. എ ഒ ഐ ഒ ഇതാണ് അതിൻ്റെ ക്രമം. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതിനൊരു ക്രമമുണ്ടല്ലോ. എച്ച് എന്ന് പറഞ്ഞാൽ ക്രമം തനിയെ വരും, പറയേണ്ട കാര്യമില്ല. എ ഓ ഐ ഒച്ചല്ലേ വിധി അല്ലെങ്കിൽ ആദേശത്തെ ഇവിടെ പറഞ്ഞപ്പോഴും അതുപോലെ ഒരു ക്രമമുണ്ട്. ഐ അവ് ആയ് അവ്. ഇനി എന്ത് ചെയ്യുക? ചേരുംപടി ചേർക്കുക. ക്രമത്തിന് ആദേശം ചെയ്യണം. എക്ക് ഐ വരും, ഓന് അവ് വരും, ഐക്ക് ആയ് വരും, ഔവിന് ആവ് വരും. അപ്പൊ സൂത്രം കഴിഞ്ഞു. ഇതും ധാരാളം പ്രയോഗത്തിൽ വരുന്ന ഒരു സന്ധിയാണ്. അപ്പോൾ ഇവിടെ സൂത്രത്തിൽ ഏച്ചിന് ഐ അവ് ആയി ആവെന്നേ പറഞ്ഞുള്ളൂ, ഏതിന് ഏത് വരുമെന്ന് പറഞ്ഞില്ല. അതിന് യഥാസംഖ്യ അനുദേശ സമാന എന്ന് പറയുന്ന സൂത്രം പറഞ്ഞു അക്രമത്തിന് വരിക. ആദേശത്തെയും സ്ഥാനിയെയും ഏത് ക്രമത്തിലാണോ സൂത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ആ ക്രമത്തിൽ വരിക എന്ന് പറഞ്ഞു. അപ്പോ ചിന്തിക്കുന്ന ഒരു ചോദിക്കും, അങ്ങനെയെങ്കിൽ ഇഗോ ഇണച്ചി ഇക്കെന്ന് പറയുന്നിടത്തും എണ്ണെന്ന് പറയുന്നിടത്തും അതുപോലെ ഉണ്ടല്ലോ ഒരു ക്രമം. ഇക്കെന്ന് പറയുമ്പോൾ ഈ ഓ എണ്ണെന്ന് പറയുമ്പോൾ ഈ വേറെ അവിടെയും ഇത് പറഞ്ഞാൽ പോയി മതി. അതാണ് അവിടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവിടെയും ക്രമാത് മതി, അവിടെ ഈ സ്ഥാനാന്തരമയുടെ ആവശ്യമൊന്നുമില്ല. എന്നാ ചില ചോദിക്കും ഇവിടെയും ഏതൈത്തോഹോ കണ്ടതാലു ഐ ഈച്ചു യശാനാം താലു അക്കുവിസർജനയാനാം കണ്ട. അപ്പൊ ഇവിടെ ഒരു യോജിപ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ സ്ഥാനാന്തരതമുണ്ട്, ഇവിടെ ചെയ്തിട മതി. സ്ഥാനാന്തരതമുണ്ട്, ഇവിടെ ചെയ്യാം. കാരണം ആദേശമായ ഏകാരത്തിന് കണ്ടതാലുമാണ്, അല്ല സ്ഥാനിയായ ഏകാരത്തിന് കണ്ടതാലുമാണ്, ആദേശമായ ഐക്യം കണ്ടതാലുമാണ്. ഈ രണ്ട് സൂത്രങ്ങളും മാറി മാറി രണ്ടിടത്ത് ഉപയോഗിക്കുക, ഏത് വേണോ ഉപയോഗിക്കുക. ഇവിടെ ഇപ്പം എന്തായാലും ക്രമാതെന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ ക്രമം അങ്ങ് സ്വീകരിക്കുക, എളുപ്പമാണ്. സ്ഥാനമൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. ഏക്ക് ഐ വരും, ഓവിന് അവ് വരും, ഐക്ക് ആയി വരും, അവനാവ് വരും. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വർണ്ണങ്ങളിൽ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നോക്കുക. ഏ അതിന് വേറെ ഉദാഹരണമൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് അത് സ്വയം തന്നെ ദീർഘമാണ്. ഇതിന് ഹ്രസ്വമില്ല, പുളിതം നമുക്ക് ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് ഏ പ്ലസ് അച്ച് പരത്തിയിരിക്കണം. അച്ചിലെ ആ എഴുതുക അവിടെ സമം. ഏയുടെ സ്ഥാനത്ത് എന്തോരും ഐ വരും, ആ ഐ പ്ലസ് ആന്ന് വരും. ഐ ഐ ആണ് ആദേശമായത്, പ്ലസ് ആ ആന്ന് പറയുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ഥാനി എന്ന് പറയുന്നത് സ്വരമാണ്. ആദേശത്തിൽ ഒരു സ്വരവും വ്യഞ്ജനവും കൂടെ വന്നു. ഇത് എന്ന് പറയുന്ന മധ്യമം. അത് സ്വരത്തോട് എപ്പോഴും ചേരാൻ തയ്യാറെടുത്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് മധ്യമം എന്ന് പേര് തന്നെ വന്നത്. എന്നാൽ അതിനെ പെടുത്തിയിരിക്കുന്നത് വ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിലുമാണ്. എ എന്ന് പറയുന്നത് എന്താണ്? സന്ധ്യക്ഷരമാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും, തൽക്കാലം അങ്ങോട്ട് പോകണ്ട. അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ആയും ഈയും കൂടെ വന്നിട്ട് ഐ എന്നായി. പരത്തിൽ അച്ചിരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഏത് വേണോ ഇരുന്നോട്ടെ, ഇവിടെ ഇപ്പോൾ ആയിരുന്നു. ഇനി അജ്ഹീനഹൽ പരേണ സംയുജ്യതയെ നിയമമനുസരിച്ച് എന്തായി? അയ എന്നായി. എ പ്ലസ് അയ എന്നായി. ഇങ്ങനെ വരും. അടുത്ത് നോക്കുക, ഒ പ്ലസ്. അവിടെ ആക്കി വരെ ഈ ചേർക്കുക, ഏതെങ്കിലും ഒരു അച്ചിരുന്നാൽ മതിയല്ലോ. ഓക്ക് എന്ത് പറഞ്ഞു? ക്രമപ്രകാരം അവ് വരണം. ആവ് പ്ലസ് ഈ പരത്തിൽ ഏത് വിരിക്കാം? ഒരു ഉദാഹരണം പറഞ്ഞു തരും. പിന്നെ ഇതിനൊക്കെ അപവാദങ്ങൾ വരും, അത് നമ്മൾ വരുമ്പോൾ പഠിക്കും. ഇവിടെ എന്ത് വരുന്നു? അവി. ഇനി ഐ പ്ലസ് ഒരച്ചിരിക്കണം. ഊ ഇരുന്നോട്ടെ. ഊ ഇരുന്നു. അവിടെ എന്ത് പറഞ്ഞു? ക്രമപ്രകാരം ഐക്ക് ആവ് ആ ഇ വന്നു. ഈ അത് തമ്മിലൊരു സാമ്യമുണ്ടല്ലോ. ഊ എന്ന് വന്നു. അടുത്ത് എന്ത് വരുന്നു? ആയു എന്ന് വരുന്നു. ഐ പ്ലസ് ഊ സമം ആയു പ്ലസ് ഊ സമം ആയു. വർണ്ണങ്ങളിൽ വരുന്ന വ്യത്യാസമാണ്. ഇനി എന്താണ്? ഔ പ്ലസ് എറു വയ്ക്കുക. ഏത് ഗുണം വരാൻ നമ്മൾ എറു വയ്ക്കുന്നു? അച്ച് പരമെന്നായി പറഞ്ഞിട്ടുള്ളൂ. എറു സമം ആവ് പ്ലസ് ആവ് പ്ലസ് എറു എന്തുവരുന്നു? ആവൃ. ഇവിടെ സ്ഥാനികൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ഏത്? എ ഓ ഐ ഔ. കാരണം എച്ച് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യാഹാരത്തിൽ തന്നെയുള്ള ദീർഘങ്ങളാണ്, അതിന് ഹ്രസ്വമില്ല. പുളിതങ്ങളാണെങ്കിലും അത് നമുക്ക് ആവശ്യം വരുന്നില്ല. ഇവിടെ എപ്പോഴും സ്ഥാനി എന്ന് പറയുന്ന ഈ നാലായിരം പരനിമിത്തം എന്ന് പറയുന്ന അച്ഛന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പരത്തിലിരിക്കുന്ന ഹ്രസ്വമായാകാം, ദീർഘമാകാം. ഈ എന്ന് പറയുന്ന ഹ്രസ്വമാകാം, ദീർഘമാകാം. ഏത് ഗുണമാകാം? പക്ഷേ രൂപങ്ങൾ ഇങ്ങനെ വരും. അതിൽ ആ സാമ്യം നോക്കുക. എ എന്ന് പറയുന്നതും ഐ ഐ അത് തമ്മിലൊരു ഉച്ചാരണത്തിന് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് എക്ക് ഇ വരുന്നത്. ഊ ഓ അതിനും വും തമ്മിൽ ഉച്ചാരണത്തിന് സാമ്യത. അതുകൊണ്ടാണ് ഓവിന് വ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ഐ ഐ എന്ന് പറയുന്നത് ഇയും തമ്മിൽ സാദൃശ്യമുള്ളതുകൊണ്ടാണ് ആയി വരുന്നത്. ഔ അതിനും വീനും തമ്മിൽ സാദൃശ്യമുള്ളതുകൊണ്ടാണ് ആവ് വരുന്നത്. ഇങ്ങനെ വരും. ഇനി ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പദങ്ങളിൽ വരുമ്പോൾ എങ്ങനെ ആണത് സന്ധി ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രക്രിയകളിൽ വരുന്ന എങ്ങനെയെന്നുള്ളത് പുസ്തകത്തിൻ്റെ ഉദാഹരണം അത് കഴിഞ്ഞ് നമ്മൾ നോക്കും. അതിനു മുമ്പ് ഇതിന് സഹായകമായി വന്ന സൂത്രം, ഇതിനെ പരിഭാഷാ സൂത്രം എന്ന് പറയും. യഥാസംഖ്യം അനുദേശ സമാന യഥാസംഖ്യം അനുദേശ സമാന എന്നാണ്. അതിന്റെ ഒരു സാമാന്യമായ അർത്ഥം നമ്മളിപ്പോൾ ധരിക്കാൻ്റെ ആവശ്യമുള്ളൂ. എന്താണ് പറയുന്നത്? സമസംബന്ധി വിധി എന്ന് പറഞ്ഞാൽ, ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇതിൻ്റെ അർത്ഥം പറയുകയാണ്. ആ അർത്ഥം പൂർണ്ണമല്ല. ഇത് മറ്റു ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ എന്റെ അർത്ഥത്തിന് മാറ്റം വരും. സമസംബന്ധിയായ വിധി എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കുക, ഇവിടത്തെയോ സ്ഥാനിയിലും ആദേശത്തിലും തുല്യ സംഖ്യകൾ ഉള്ള വിധിയാണെങ്കിൽ, സ്ഥാനിക്കും ആദേശത്തിനും തുല്യസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നാല് നാല്. ഇവിടെ സ്ഥാനി നാല് ആദേശം നാല്. അങ്ങനെ തുല്യസംഖ്യ വന്നു കഴിഞ്ഞാൽ യഥാസംഖ്യം എന്ന് വെച്ചാൽ ക്രമപ്രകാരം സ്യാതെന്ത് ആ വിധി, അങ്ങനെയുള്ള സൂത്രത്തിലെ വിധി ക്രമപ്രകാരം വരും. ഇവിടെ ഏ ഓ ഐ അവ് എന്ന് പറയുന്നതിനും ഐ അവ് ആയി അവ് എന്ന് പറയുന്നതിനും എന്താണ്? സമസംബന്ധമുണ്ട്. അതുകൊണ്ട് ഏജോ അയവായവ എന്ന് പറയുന്ന വിധിയെ സമസംബന്ധി വിധി എന്ന് പറയുന്നു. ഇതിലുള്ള സമസംബന്ധം എന്താണ്? രണ്ടും എണ്ണത്തിൽ തുല്യമാണ്. ഇത് ഞാൻ ഈ ഒരു സൂത്രത്തിന് വേണ്ടി മാത്രം പറയുന്ന അർത്ഥമാണ്. മറ്റ് ചില സ്ഥലങ്ങളിൽ ഈ അർത്ഥം പറഞ്ഞാൽ യോജിക്കാതെ വരും. ആ സന്ദർഭം വരുമ്പോൾ അത് പറയും. നമ്മൾ ആവശ്യമുള്ള പഠിച്ചു പോകുക എന്നുള്ള ഒന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സ്ഥാനി ആദേശം ഇത് രണ്ടും എണ്ണത്തിൽ തുല്യമാണെങ്കിൽ അങ്ങനെയുള്ള വിധി ഏതാണ്? ഈഗോ എണസി എന്ന് പറയുന്ന എണുവിധി, ഏച്ചോ അയവായവ എന്ന് പറയുന്ന അയവ അയാദി വിധി എന്ന് പറയുന്ന അതിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഇത്തരം വിധികളെല്ലാം ക്രമത്തിന് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്ഥാനി എങ്ങനെയാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന ക്രമത്തിൽ വരുന്നത്, അതേ ക്രമത്തിൽ ആദേശത്തെയും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ ചെയ്യണം. ഫലത്തിൽ ഏക്കൈ ഓനവ് അയിന് ആയ് ഔന് ആവ് ഇത് വരും. അതിനോട് പറയുന്നത് സമസംബന്ധി വിധി. ഇത് തുല്യസംഖ്യകളുള്ള വിധിയാണ്. യഥാസംഖ്യ എന്ന് വെച്ചാൽ സംഖ്യയ്ക്ക് അനുസരിച്ചെന്നാണ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം. അതാണ് പൂർവ്വസൂത്രത്തിന്റെ വൃത്തിയിൽ ഒറ്റ പദം ചേർത്ത് ക്രമാ. ഈ സൂത്രം പ്രവർത്തിച്ച മറ്റൊരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു മൂളന് പോലും ഉണ്ടല്ലോ. ഇതേ സൂത്രം മുമ്പ് വന്നിട്ടുണ്ട്, അവിടെ പറയുകയും ചെയ്തു. ഉഗാലോ ജ്വരസ്വ ദീർഘപ്രദ ഉസ്റ്റവാങ്കാലോ യോച്ച് ക്രമാത് ഹ്രസ്വ ദീർഘപ്രദ സ്യാദ്. അവിടെയും വന്ന് ക്രമാത്, അവിടെ ഏകമാത്രയ്ക്ക് ഹ്രസ്വം, ദ്വിമാത്രയ്ക്ക് ദീർഘം, ത്രിമാത്രയ്ക്ക് പ്ലുതം എന്ന് പറഞ്ഞിട്ട് അവിടെയും പറഞ്ഞത് ക്രമാത്. ആ ക്രമത്തിൽ അവിടെ ഊക്കാല എന്ന് പറഞ്ഞത് അങ്ങനെ ഹ്രസ്വം ദീർഘം പ്ലുതം എന്ന മൂന്ന് കാലങ്ങളെ നിർദ്ദേശിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഹ്രസ്വ ദീർഘപ്ലുത. അവിടെയും സപ്ഞികളെ മൂന്ന്, സപ്ന മൂന്ന്. അതാ ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തും അനുസരിച്ച് അത് മനസ്സിലാക്കണമെന്ന്. അവിടെ സ്ഥാനിയും ആദേശവുമല്ല, അവിടെ എന്ത് വന്നു? മൂന്ന് സപ്നികൾ, ഏകമാത്ര, ദ്വിമാത്ര, ത്രിമാത്ര, സപ്നകളും മൂന്ന്, പ്രസവും ദീർഘം പ്രധാനം. അതുകൊണ്ട് അവിടെ എന്ത് വന്നു? ക്രമാത്. ഈ സൂത്രത്തിന്റെ സാരമാണ്. അതൊരു സപ്നാസൂത്രമാണ്. അതിനോട് ഈ സൂത്രം കൂടി ചേർന്ന് അർത്ഥം പറഞ്ഞു. ഇത് വിധിസൂത്രമാണ് ഏച്ചു അയവായവ എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ഇവണച്ചിലും ചേർക്കാം. എങ്ങനെ? ഇകഹസ്ഥാനെ ക്രമാദ് എണ് സ്യാദ് അച്ചി സംവിധായാം വിഷയം ആ സൂത്രത്തിൽ നമുക്ക് അർത്ഥം പറയാം. കുറച്ചുകൂടെ എളുപ്പമാണ്. ഇക്കിന്റെ സ്ഥാനത്ത് ക്രമപ്രകാരം എണ്ണ് വരും. അതൊരു വിധിസൂത്രമാണ്, ഇത് പരിഭാഷാസൂത്രമാണ്, രണ്ടും ചേർന്നിട്ട് അങ്ങനെ ഒരർത്ഥം പറഞ്ഞാലും തെറ്റില്ല.